തൃതീയാധ്യായം അഷ്ടമ ബ്രാഹ്മണം നാമം അഷ്ടമംഗം സഹോവാച ഏതന്വൈ തദക്ഷരം ഗർഗീ ബ്രാഹ്മണാഭിവദന്തി അസ്തൂലമനണു അഹ്രസ്വമദീർഘം അലോഹിതമസ്നേഹം അച്ഛായമതമോ അവായുനാകാശം അസംഗം മരസം അഗന്ധം അച്ചക്ഷുഷ്കം അശ്രോത്രം അവാഗ്മനോ അതേജസ്കം അപ്രാണം ആമുഖം അമാത്രം അനന്തരമബാഹ്യം നതദശ്നാദി കിഞ്ചന നതദശ്നാദി കശ്ചന. ഇതിൻ്റെ ഭാഷ്യത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സർവത്ര നിഷേധമാണ്. അസ്തൂലം, അനണു, അഹ്രസ്യം, അദീർഘം, അലോഹിതം, ഇങ്ങനെ സർവത്തിൽ നിഷേധിക്കുകയാണ്. ഇപ്പം സർവ വസ്തുക്കളെയും നിഷേധിച്ചാൽ പിന്നെ എന്തെങ്കിലും ശേഷിക്കും? അതാണ് ചർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് അവസാനം ഞാൻ പറഞ്ഞു, ഇതല്പം ശ്രദ്ധ ഏകാഗ്രത ആവശ്യമുള്ള ഭാഗമാണ്. മനസ്സിലാക്കാൻ പ്രയാസമുള്ളതല്ല, പക്ഷെ ഭാഷ്യത്തിനുപരിയുള്ള ചർച്ച. ഭാഷകാരൻ പറയാത്ത കാര്യങ്ങളൂടി പറയുകയാണ്. സ്വാഭാവികമായും അത് കുറച്ചുകൂടി ഗഹനമാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചിലർ പരാതി പറഞ്ഞു അത് വ്യക്തമായില്ല. വ്യക്തമാകാത്ത രണ്ട് തരത്തിലാകാം. ഒന്ന്, പ്രധാനമായും കേൾക്കുന്നവരുടെ തകരാറ്, ഒന്ന്. ഗൗരവമുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കേട്ടാലും മനസ്സിലാവും. പിന്നെ പറയുന്ന ആളിന്റെ തകരാറും ആകാം. വേണ്ടവണ്ണം വ്യക്തമാകത്തക്ക രീതിയിൽ വിശദീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വ്യക്തമാകാതിരിക്കാം. അത് ഇവിടെ നിന്ന് പരാതിയൊന്നും വന്നില്ല. കാരണം ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങി ഒരു 10 മിനിറ്റിനകം തന്നെ മിക്കവാറും തുരീയം പദം അശ്വനത എന്നുള്ള നിലയിലാണ്. അപ്പൊ പിന്നെ പരാതിക്ക് അവസരമില്ല. പുറത്തുനിന്ന പരാതിയൊന്നും. വേറൊന്നുകൂടിയുണ്ട് ഇതിനകത്ത്. ഇത് ഇവിടെ ഭാഷയും വാർത്തയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് കോമഡി ഇല്ല. അതൊരു പോരായ്മയാണ്. നമുക്ക് ഒന്ന് ഉണർന്നിരുന്ന് കേൾക്കണമെങ്കിൽ വേദാന്ത കോമഡി ഷോയൊക്കെ വേണം, മിമിക്രി എല്ലാം വേണം. അതൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ടും ഒരു പ്രയാസം. ഒന്നുകൂടി ആ ഭാഗം ഞാൻ ഒന്നുകൂടി പരാമർശിക്കാം. അത്രാഹുർവാർത്തികാചാര്യ തഥാഹി നിഷിദ്ധം അഖിലം വസ്തു യത്കിഞ്ച് ജഗദീക്ഷിതേ അവശിഷ്ടം ച യത്തച്ച ന പ്രമാണ ഉപാദിതം. ഇവിടെ 3 കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയ ഇതിന്റെ മുഴുവൻ ചർച്ചയും. മാനം മേയം. അപ്പൊ ഇവിടെ ഈ എന്തിനെയൊക്കെ നിഷേധിച്ചതോ, എന്താണോ ഇവിടെ നിഷേധിച്ചത്, രൂപം രസം ഗന്ധം എന്ന് തുടങ്ങി എന്തെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ അതിനെല്ലാം നിഷേധിച്ചു. അത് അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായി അനുഭവപ്പെടുക, വെറുതെ അനുഭവപ്പെടുകയല്ല. പുസ്തകം എന്റെ അനുഭവ വിഷയമാണെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അനുഭവിക്കുന്നു, ഞാൻ സത്യമായി അനുഭവിക്കുന്നു. സത്യമായി അനുഭവിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മാനമുണ്ട്. മാനം അല്ലെങ്കിൽ പ്രമാണം. ഇവിടെ ഇപ്പോൾ എൻ്റെ കണ്ണാണ് ഇവിടെ പ്രമാണം. പിന്നെ മേയമുണ്ട്, അനുഭവ വിഷയമുണ്ട്, പുസ്തകമാണ്, അത് ഞാൻ സത്യമായി അനുഭവിക്കുന്നു. പിന്നെ വരുന്നു മാ അല്ലെങ്കിൽ പ്രമാ, ആ അനുഭവം. ഇങ്ങനെ പ്രമാണ പ്രമേയ രൂപത്തിൽ അല്ലെങ്കിൽ പ്രമാണ പ്രമേയങ്ങളിലൂടെ ഉള്ള നമ്മുടെ അനുഭവം ഇവിടെ 3 നിഷേധിക്കുന്നു. രൂപമല്ല, രസമല്ല, ഗന്ധമല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിഷേധിക്കുകയാണ്. ഇതൊന്നുമല്ല. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പ്രമാണത്തിലൂടെ അറിയുന്ന വസ്തുക്കളെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ണു മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുന്ന വിഷയത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന പിന്നെ എന്താണോ, ഒരു ശൂന്യത, അഭാവം അല്ലെങ്കിൽ ശൂന്യത എന്ന് പറയും. തച്ചെന്ന് പ്രമാണ ഉപപാദിതം പറയുന്നു. അങ്ങനെ നിങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിന് ഇതൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശേഷിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല. അത് പ്രമാണ ഉപപാദിതമാകണം. പ്രമാണത്തിലൂടെ അതിനെ സമർത്ഥിക്കണം. എന്ത് പ്രമാണത്തെ നിങ്ങൾ ആശ്രയിക്കും? പ്രമാണമില്ലെന്നോ? കാണുന്നതിന് പ്രമാണം കണ്ണാണ്, രണ്ടിനെയും നിഷേധിച്ചു. പിന്നെ കാണുന്നതെല്ലാം പോയി. കേൾക്കുന്നതിന് പ്രമാണമായിരിക്കുന്നു ചെവി, രണ്ടിനെയും നിഷേധിച്ചു. ശബ്ദത്തെയും നിഷേധിച്ചു, ചെവിയും നിഷേധിച്ചു. അങ്ങനെ ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപത്തിൽ അനുഭവപ്പെടുന്ന വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ, പ്രമാണ പ്രമേയങ്ങളെല്ലാം നിഷേധിച്ചാൽ പിന്നെ ആ പ്രമേയം പോയി. അനുഭവത്തെയും നിഷേധിച്ചു ഫലത്തിൽ. രൂപമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ രൂപത്തെക്കുറിച്ചുള്ള അനുഭവത്തെയും നിഷേധിച്ചു. അങ്ങനെ വാസ്തവമായി അനുഭവപ്പെടുന്ന സർവത്തെയും നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, ശേഷിക്കുന്ന ഒന്ന് എന്തോ ഒന്നുണ്ടെന്ന് പറയുന്നതിന് എന്താ പ്രമാണം? അതിനെന്തുകൊണ്ട് സമർത്ഥിക്കുമെന്നാണ് അവനോട് പറഞ്ഞ് തച്ചെന്ന് പ്രമാണ ഏവം ചെയ്ത് അക്ഷരം താതൃ കഥം അസ്ഥീതി ഗമ്യതേ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അക്ഷരം, ഈ തത്വം, ബ്രഹ്മതത്വം ഉണ്ടെന്നുള്ളതിന് എന്താ പ്രമാണം? നഹി പ്രമാണവിരാദ് അസ്ഥി വസ്തു ഇത് വിഷയം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒരു വസ്തു ഉണ്ടെന്ന് അംഗീകരിക്കണമെങ്കിൽ അതിന് പ്രമാണം വേണം. പുസ്തകം ഇവിടെ ഉണ്ടെന്ന് അംഗീകരിക്കണമെങ്കിൽ അതിന് കണ്ണു വേണം, അല്ലാതെ പുസ്തകം ഉണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു സിദ്ധസാധ്യത്വതോ ദൈവം തഥാ ചോത്തി തോത്തുരത്വം പറയുന്നു. ഇതിനൊക്കെ സമാനം വളരെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഇത് ഇവിടെ പറയുന്നത്? ശേഷിക്കുന്ന ആ വസ്തു എന്ന് പറയുന്നത് എന്താണ്? സിദ്ധസാധ്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അസിദ്ധസാധ്യമുണ്ട്. മുമ്പില്ലാതിരുന്ന ഒന്നിനെ ഇതിനെയൊക്കെ നിഷേധിച്ച് നിഷേധിച്ച് പിന്നെ വരുന്ന ഒന്നെന്ന് പറഞ്ഞ് ഒന്നിനെ സമർത്ഥിക്കുകയല്ല, അത് സിദ്ധമാണ്. നിങ്ങളിതിനെയൊക്കെ നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിലും അത് സിദ്ധമാണ്. സിദ്ധമായ ഒന്നിനെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അസിദ്ധ സാധ്യമല്ല, അതിനെയും വിശദീകരിക്കും. അതുകൊണ്ടെന്താണ് ഭാവ അഭാവാതിരേകത്വ അഭ്യവേദം പ്രയോഗിച്ചത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പറയുന്ന വസ്തു, നിങ്ങൾ പറയുന്ന തത്വം, അക്ഷരം എന്ന് പറയുന്ന തത്വം, അത് ഭാവ അഭാവ ഭിന്നമാണ്, ഭാവ അഭാവാതിരേകമാണ്. ഈ ഭാവമായതിനെല്ലാം നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്ന അഭാവമാണ്. ആ ഭാവത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. ഭാവാഭാവ അതിരേകമായ വസ്തുവാണ്, ഭാവാഭാവങ്ങൾക്ക് അപ്പുറമുള്ള വസ്തുവാണ്. മാനാഭാവേജ തന്നീതി വ്യതിരേക കുത്തു അന്വയം മാനാഭാവ കിം അദ്രാക്ഷി ഏനൈവം അഭിധീയത. അത് വ്യക്തമാക്കുന്നു. പ്രമാണമില്ലെങ്കിൽ വസ്തുവില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. ഇവിടെ ചോദ്യകർത്താവ് പറയുന്നതാണ്, മാനമില്ല എങ്കിൽ വസ്തുവില്ല, കണ്ണില്ല എങ്കിൽ പുസ്തകവുമില്ല. അങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ, നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ നിൽക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് വസ്തുക്കൾ നിൽക്കുന്നതെന്നൊക്കെ പറയും. അത് എങ്ങനെയാണെന്നുള്ള നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തതാണ്. അങ്ങനെ പറയാറുണ്ട്, പക്ഷെ അതിൻ്റെ താല്പര്യം വേറെയാണ് എന്നവിടെ പറഞ്ഞു. അടുത്തതും വിശദീകരിക്കും. കാണുന്നത് കൊണ്ടേ വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയുന്നത് കൊണ്ടേ വസ്തു ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? ദുർവചഃ, അതൊരു ദുസ്തർക്കമാണ്. ഈ തർക്കത്തിലൂടെ ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല. തർക്കത്തിലൂടെ ഒന്നിനെയും നമുക്ക് സമർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? തർക്കത്തിന് രണ്ട് വശമുണ്ട്. അത് തർക്കത്തിന്റെ സ്വഭാവമാണ്. താർക്കിക യുക്തി അനുസരിച്ച് അത് ശരിയായിരിക്കും, പക്ഷെ വസ്തുത അനുസരിച്ച് അത് ശരിയാവണമെന്നില്ല. സാധാരണ പ്രസിദ്ധമായ തർക്കമാണ്. ഗ്ലാസിൽ പകുതി വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ വെള്ളമുണ്ടോ ഇല്ലയോ? പകുതി വെള്ളം ഉള്ളതുകൊണ്ട് ഉണ്ടെന്ന് ഒരാൾ പറയും, പകുതി ഇല്ലാത്തതുകൊണ്ട് ഒരാൾ പറയും ഇല്ല. പക്ഷെ അത് വസ്തുതയുമായിട്ട് നിരക്കുന്നതല്ല. വസ്തുത എന്താണ്? ഇവിടെ ജലമുണ്ട്. പക്ഷെ തർക്കത്തിലൂടെ അത് സമർത്ഥിക്കാൻ പോയാൽ നടക്കത്തില്ല. എന്തുകൊണ്ട്? പകുതി ജലമില്ല. അതുപോലെ ഞാൻ അറിയുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അതുപോലെ ഒരു തർക്കമാണ്. അത് തത്വനിർണയത്തിന് ഉപകരിക്കുന്നില്ല. അങ്ങനെ തർക്കിക്കാം, ഞാൻ അറിയുന്നത് കൊണ്ടേ ഉള്ളൂ, അറിയുന്നെങ്കിലില്ല, എന്റെ അറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ അവിടെ എന്താണ് അതിന്റെ താല്പര്യം? അങ്ങനെ അതൊരു തർക്കമായിട്ടല്ല അദ്വൈതത്തിൽ പറയുന്നു. ഞാൻ അറിയുന്നത് കൊണ്ടേ വസ്തുക്കളുള്ളൂ, അറിയുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരു തർക്കമായിട്ട് പറയുന്നതല്ല. മറിച്ചൊരു വലിയ തത്വത്തെ പറയണം. എന്താണോ അറിവിൽ നിന്നും അന്യമായി വസ്തുക്കളില്ല എന്ന തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഒരു ജീവൻ അറിയുന്നത് കൊണ്ടാണ്, ഈ ജീവന്റെ അറിവിനെ ആശ്രയിച്ചാണ് വസ്തുക്കൾ നിലനിൽക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വെറും ബാലിശ്യമായ ഒരു തർക്കമായി പോകും. അതുകൊണ്ട് ഇവിടെ നിഷേധിക്കുന്ന ഈ വസ്തുക്കളൊന്നുമില്ല, ആ വസ്തുക്കളെ അറിയുന്നതിനുള്ള കർണങ്ങളില്ല, ആ കർണങ്ങളും വസ്തുക്കളുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്ന ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള അറിവ് ഇതില്ല, എല്ലാത്തിനും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ഇതിൻ്റെ എല്ലാം അഭാവം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ശൂന്യതയാണോ? അല്ല. പിന്നെന്താണോ മാനാഭാവേ കിം അദ്രാക്ഷി ഏനൈവം അവിദീയതേ. ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ആരാണോ ഇതിനെല്ലാം നിഷേധിക്കുന്നത്, അതിനാണ് പറഞ്ഞ സിദ്ധസാധ്യം. ആരാണ് ഇവിടെ പറയുന്നത്? പ്രമേയമായ വസ്തുക്കളില്ല, പ്രമാണങ്ങളിൽ നിന്നില്ല, പ്രമാണ പ്രമേയ സംയോഗം കൊണ്ടുണ്ടാകുന്ന അറിവില്ല. ഇതെല്ലാം ഉള്ള നിഷേധം എവിടെയാണോ സംഭവിക്കുന്നത്, അതവിടെ ആ തുല്യബോധത്തിൽ. അതിനെ നിഷേധിക്കുന്നില്ലല്ലോ, നിഷേധിക്കുന്നവനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. നിഷേധിക്കുന്നവനാണ് ഇവിടുത്തെ തുര്യബോധം. അത് ശേഷിക്കുന്നു. നിഷേധ്യമായിരിക്കുന്ന, നിഷേധത്തിന് വിഷയമായിരിക്കുന്ന സർവതും ഇല്ലാതായാലും ആ ഇല്ലായ്മയും ബോധിക്കുന്ന ആ തുരിയ ബോധം, അതിനോട് പറയുന്നത് കിമദ്രാക്ഷി ഏനൈവം, അവൻ ശേഷിക്കുന്നു. അവൻ്റെ ഇവിടെ ശൂന്യതയിലേക്ക് പോകുന്നില്ല. ഇനി ഈ വിഷയത്തെയാണ് വിശദീകരിക്കുന്നത്, ഈ ഒരു കാര്യത്തെ തന്നെയാണ്. അതുകൊണ്ട് പ്രമാണസിദ്ധമായ വസ്തുക്കളെ നിഷേധിച്ചിട്ട് അപ്രമേയമായ ഒരു വസ്തുവിനെ നിങ്ങൾ സിദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അസംഭവമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഈ പറയുന്ന തത്വം അപ്രമേയമാണ്, അത് അംഗീകരിക്കുന്നു. അത് പ്രമേയ്ക്ക് വിഷയമല്ല, യഥാർത്ഥമായ അനുഭവത്തിന് വിഷയമല്ല. എങ്ങനെയാണോ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്നത്, അതിന് സമാന സ്വഭാവമുള്ള ഒരു പ്രമേയ്ക്ക്, ഒരറിവിന് ഈ തത്വം വിഷയമല്ല. പക്ഷേ ആ അറിവിലാണ് ഈ നിഷേധം സംഭവിക്കുന്നത്. സർവം ഹി മാനം ലോകേസ്മിൻ വസ്തു അഭിവ്യക്തി സാധനം തദ്ഭാവേ അനഭിവ്യക്തം വസ്തു നാസ്തി ഇതി ദുർവച. അതുകൊണ്ട് നിങ്ങളീ പറയുന്ന ബാലിശ്യമായ തർക്കം എന്താണ്? ഞാൻ അറിയുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല എന്നൊക്കെ പറയുന്നത് ദുർവചമാണ്, ദുസ്തർക്കമാണ്. അത് തത്വമല്ല, സിദ്ധാന്തമല്ല. തർക്കിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ തർക്കിക്കാം, പ്രൗഢിവാദമെന്നും മറ്റും പറയും അദ്വൈതത്തിൽ. എന്ന് വെച്ചാൽ ഒരാളുടെ ബുദ്ധി വൈഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് പറയാം, ഞാൻ അറിയുന്നു അതുകൊണ്ട് ഇതില്ല, അറിയുന്നില്ല അതുകൊണ്ടില്ല. ഉദാഹരണം പറയും, ജാഗ്രതയിൽ ഞാനിതൊക്കെ അറിയുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്, സുഷുപ്തിയിൽ ഇതൊന്നും അറിയുന്നില്ല അതുകൊണ്ടില്ല എന്ന് പറയും. അത് അസംബന്ധമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു തർക്കമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് എന്താണ്, സ്വപ്ന ദൃഷ്ടാന്തം പറയും. സ്വപ്നത്തിൽ ആനയും കുതിരയൊക്കെ കാണുന്നു. ശരി, സ്വപ്നം വിട്ട് ജാഗ്രതയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ആ ആനയും കുതിരയൊന്നുമില്ല, അതുകൊണ്ട് സ്വപ്നത്തിൽ കണ്ട ആനയും കുതിരയും ആ സ്വപ്ന ജ്ഞാനം അതിനെക്കുറിച്ചുള്ള അറിവ് ഉള്ളപ്പോഴേ ഉള്ളൂ, ഇല്ലാത്തപ്പോഴേ ഇല്ല. അതുകൊണ്ട് അവിടെ അറിയുമ്പോഴേ വസ്തുക്കളുള്ളൂ എന്ന് ശ്രദ്ധിക്കുന്നു. അറിയാത്തപ്പോൾ വസ്തുക്കളില്ല. എന്തുകൊണ്ട്? ജാഗ്രതയിൽ അറിവില്ല, ഇവിടെ ആനയും കുതിരയുമില്ല. ഇങ്ങനൊരു തർക്കത്തെ സ്വപ്ന ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ സമർത്ഥിക്കുന്നു. അത് ശരിയല്ലെന്നാണ്. അവിടെ അറിയുമ്പോഴേ വസ്തുക്കളുള്ളൂ, ശരിയാണത്. ജാഗ്രതയിലാ വസ്തുക്കളില്ല, അത് ശരിയാണ്. പക്ഷെ എന്തിനു വേണ്ടിയാ സ്വപ്ന ദൃഷ്ടാന്തത്തെ പറഞ്ഞു? ഈ തർക്കത്തിന് വേണ്ടിയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ അതിനെ ഒരു തർക്കമായി ഉപയോഗിച്ചുകൊണ്ട് അറിവുള്ളപ്പോഴേ വസ്തുക്കളുള്ളൂ എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയല്ല അത് പറഞ്ഞത്. പിന്നെന്താണ്? ഇവിടെ രഥ രഥയോഗാഹ പഥ സൃജതേ. അവിടെ ആ അറിവ് തന്നെ, ആ ദൃക്ക് തന്നെ രഥവും ആ രഥം സഞ്ചരിക്കുന്ന വഴിയും ആ രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകളെയും എല്ലാം അത് തന്നെ സൃഷ്ടിച്ചത്. അവിടെ ആ ദൃക്കിൽ നിന്ന് അന്യമായൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഈ അറിവിനെ, ഈ ജാഗ്രതയിൽ ഈ അറിവ്, ഈ ജീവന്റെ അറിവിനെ ആശ്രയിച്ചേ വസ്തുക്കൾ നിൽക്കുന്നു എന്ന് പറയുന്ന വേറെ, അത് തർക്കം, കുതർക്കം. മറിച്ച് ഈ അറിവിൽ നിന്ന് അന്യമായി ഒന്നും ശേഷിക്കുന്നില്ല. അവിടെ ആരാ ഉണ്ടായിരുന്നത്? കേവലമായ ദൃഷ്ടാവ്. ആ ദൃഷ്ടാവ് തന്നെ സ്വയം ദൃശ്യങ്ങളായി മാറി. ആ മാറിയ ദൃശ്യങ്ങൾ ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ ദൃഷ്ടാന്തം. അതുപോലെ ജാഗ്രതത്തില് ഈ ജാഗ്രത ദൃഷ്ടാവ്, ഈ ദൃഷ്ടാവിന് അനുഭവപ്പെടുന്ന ഈ വിഷയങ്ങൾ, ആ ദൃഷ്ടാവായിരിക്കുന്ന, ഇവിടെ പറഞ്ഞല്ലോ സിദ്ധസാധ്യമായിരിക്കുന്ന ആ സംവിത് സ്വരൂപത്തിൽ നിന്നും അന്യമല്ല. ഇതൊരു തത്വമാണ്, ഒരു പരമാർത്ഥമാണ്. ഈ തത്വത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് അറിവിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ, അത് വിശേഷിച്ചും ജീവന്റെ അറിവ്. ജീവൻ എന്ന് പറയുന്ന അജ്ഞനായിരുന്നു, സ്വസ്വരൂപത്തെ അറിയാതെ ബഹിർമുഖമായി മനസ്സും ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ബാഹ്യ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ജീവന്റെ അല്പജ്ഞാനം, ഈ അല്പജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഈ ജീവന്റെ അല്പജ്ഞാനം കൊണ്ടല്ല ഈ പ്രപഞ്ചം സൃഷ്ടമായത്. നമ്മൾ ജന്മാദ്യസ്യത അവിടെ ചർച്ച ചെയ്തതാണ്. ജീവന്റെ ആത്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടമാവുന്നില്ല. ജീവന്റെ ആത്മജ്ഞാനത്തെ ആശ്രയിച്ച് അതുകൊണ്ട് തന്നെ ജഗത്തിന് നിലനിൽപ്പുമില്ല. ജീവനെ കുറിച്ച് എന്താ പറയുന്നത്? കിഞ്ചിഞ്ഞനെന്നല്ലേ. ഈ ജീവന്റെ ആത്മജ്ഞാനത്തെ ആശ്രയിച്ചല്ല പ്രപഞ്ചം നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ജീവനല്ലാതെ സൃഷ്ടിച്ചത്, ഇതിനെ സൃഷ്ടിക്കാൻ ഉള്ള ശേഷിയൊന്നും ഈ അല്പജ്ഞനില്ല. എന്നാലും ചിലരങ്ങനെ പറയുന്നതാണ്, ഞാൻ കാണുന്നതുകൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്, സ്വപ്നം പോലെ എന്നെ ആശ്രയിച്ചിട്ടാണ്. ആ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്, സർവം ഹി മാനം ലോകേസ്മിൻ വസ്തു അഭിവ്യക്തി സാധനം സർവപ്രമാണങ്ങളും. പ്രമാണങ്ങൾ എന്ന് പറയുന്നത് അദ്വൈതകളെ വളരെ സങ്കീർണമായിട്ടൊക്കെ വ്യാഖ്യാനിക്കും. ആ സങ്കീർണതയിലേക്ക് നമ്മൾ പോകണ്ട. ഇവിടെയിപ്പോൾ പ്രത്യക്ഷ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതി, ചക്ഷുരാദീന്ദ്രിയങ്ങൾ, മനസ്സിനോട് ചേർന്നിരിക്കുന്ന ചക്ഷുരാദീന്ദ്രിയങ്ങൾ, പ്രത്യക്ഷം, പിന്നെ അനുമാനം തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാമാണ് പ്രമാണങ്ങളുടെ. അപ്പം ഈ പ്രമാണങ്ങൾ എന്താ ചെയ്യുന്നത്? വസ്തു അഭിവ്യക്തി സാധനമെന്നാണ്, പുറമേ ഉള്ള വസ്തുക്കളെ പ്രകടമാക്കുകയാണ്. അല്ലാതെ പുറമേയുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുകയല്ല. ഞാൻ കാണുന്നതുകൊണ്ടിവിടെ എൻ്റെ കാഴ്ച പുസ്തകത്തെ സൃഷ്ടിക്കുകയല്ല. അല്ലെ, തസ്സൃഷ്ട്വ തദേവ അനുപ്രാവിശത്. ഏതൊന്നാണോ ഇതിനെ സൃഷ്ടിച്ചത് അതിനെ ഇതെല്ലാം അനുപ്രവേശം ചെയ്തിരിക്കുകയാണ്, ഇതിൻ്റെ എല്ലാം പരമാർത്ഥ സ്വരൂപമായി നിൽക്കുകയാണ്. അത് തത്വം. പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല, ഞാനിവിടെ സൃഷ്ടിച്ചവനായിട്ടല്ലേ ഇരിക്കുന്നു, ഞാൻ ഈ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുകയാണ്, ഇവിടെ ഇരുന്ന് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുകയാണ്, ജനന മരണങ്ങളൊക്കെ അനുഭവിക്കുകയാണ്, ഞാൻ ദുഃഖിക്കുന്നവനാണ്. എനിക്ക് എൻ്റെ ഈ ദൃശ്യങ്ങളെ, എൻ്റെ ഈ ദുർബലമായ കർണങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നതിനുള്ള ശേഷിയൊന്നുമില്ല, അത് സാധ്യമല്ല. പിന്നെ ഞാനെന്താ ചെയ്യുന്നത്? എൻ്റെ മനസ്സും എൻ്റെ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് എന്താണോ എൻ്റെ മുമ്പിലുള്ളതിനെ അഭിവ്യക്തമാക്കുകയാണ്, പ്രകടമാക്കുകയാണ്. മുമ്പിലുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഞാനും എനിക്കുണ്ടാകുന്നു. ഞാനെങ്ങനെയാണ് ഒരു സൃഷ്ടിയായിരിക്കുന്നത്? ശരീരം, ഇന്ദ്രിയം, മനസ്സ്, കർണങ്ങളോടുകൂടി ഒരു സൃഷ്ടിയായിരിക്കുന്നത്. അതുപോലെ ഒരു സൃഷ്ടിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു. അപ്പോൾ ഈ വസ്തുവിനെ എൻ്റെ അഭിവ്യക്തി, അതാണ് ഞാൻ ചെയ്യുന്നത്. അഭിവ്യക്തി എന്ന് വെച്ചാൽ അതിനെ പ്രകടമാക്കുക. എങ്ങനെ? എൻ്റെ ഇന്ദ്രിയങ്ങളും ഈ വസ്തുവുമായിട്ട് സംബന്ധം വരും. അപ്പോൾ എനിക്കിത് പ്രകടമാകുന്നു. ഞാൻ പറയുന്നു, ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, ഇത് പേനയാണ്, ഇങ്ങനെ ഇതെല്ലാം വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നു. അത് എൻ്റെ കണ്ണു പോയിട്ട് പുസ്തകത്തെ സൃഷ്ടിക്കുന്നു. എന്നാൽ എന്ത് എളുപ്പമായിരുന്നു, എൻ്റെ കണ്ണിവിടെ ഒരു പുസ്തകത്തെ സൃഷ്ടിച്ചു, ഇനി അവിടെ താഴെ ഒരു പുസ്തകത്തെ സൃഷ്ടിക്കും, നിങ്ങളുടെ എല്ലാം കയ്യിലോരോ പുസ്തകത്തെ സൃഷ്ടിക്കും, പുസ്തകത്തിന് കാശ് കൊടുക്കേണ്ട കാര്യമില്ല, സർവത്ര എൻ്റെ കണ്ണിന് പുസ്തകത്തെ സൃഷ്ടിക്കാൻ കഴിയും. അതോ കാശ് കൊടുത്ത് വാങ്ങിച്ച പുസ്തകത്തെ എൻ്റെ കണ്ണ് കാണുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്താണ് സർവഭിമാനം, ഇത് കണ്ണിനെങ്ങനെയാണോ അതുപോലെ ശബ്ദത്തെ എന്റെ ചെവി സൃഷ്ടിക്കുന്നതല്ല, മണത്തെ എന്റെ മൂക്ക് സൃഷ്ടിക്കുന്നതല്ല, അതൊന്നുമല്ല. സർവഭിമാനം ലോകയസ്മിൻ വസ്തു അഭിവ്യക്തി സാധനം, വസ്തുവിന്റെ അഭിവ്യക്തിക്ക്, അതിന്റെ അഭിവ്യക്തി എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. ആ ജ്ഞാനത്തിന് കേവലം ഉപകരണം മാത്രമാണ് എന്റെ ഈ കർണങ്ങൾ. തദഭാവേ അനഭിവ്യക്തം വസ്തു നാസ്തി ഇതി ദുർവചനം. അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കുകയാണ് വേദാന്തികൾ എന്നുള്ള ഭാവത്തിൽ, നിങ്ങൾ അദ്വൈതികൾ എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണ്. എന്താണോ തദഭാവേ, എന്റെ ഈ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ അനഭിവ്യക്തം വസ്തു, ഈ പ്രകടമാകാതിരിക്കുന്ന വസ്തുക്കൾ നാസ്തിയില്ല, എന്റെ കർണങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ എനിക്കറിയാൻ കഴിയാതിരിക്കുന്ന ഈ വസ്തുക്കൾ ഇല്ലേ ഇല്ല എന്ന് പറയുന്ന എന്താണ് ദുർവചഃ, ദുസ്തർക്കമാണ്. അതിനൊരു യുക്തിയുണ്ട്. എന്താണോ, ഞാൻ കാണുമ്പോഴേ ഉള്ളൂ, കാണാത്തപ്പോഴില്ല. അതുകൊണ്ട് എന്റെ കണ്ണിനെ ആശ്രയിച്ചാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, എന്റെ കണ്ണാണ് ഇതിനുണ്ടാക്കിയെന്ന് പറയാം. കേവല തർക്കം, ദുർവചസ് എന്ന് പറയാം, തത്വമല്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണോ, എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, പുസ്തകത്തെ ഞാനൊരു തുണി കൊണ്ട് മുടി വെച്ച്, എന്നിട്ട് നോക്കുമ്പോൾ പുസ്തകം കാണുന്നില്ല, എന്നിട്ട് ഞാൻ പറയണം ഇവിടെ പുസ്തകമില്ല, എന്തുകൊണ്ട്? ഞാൻ മുടി വെച്ചിരിക്കുന്ന തുണിയെ കാണുന്നു. എന്തിനാ മുടി വെച്ചിരിക്കുന്നത്? പുസ്തകത്തെ അതില്ല. എന്തുകൊണ്ട്? ഞാൻ കാണുന്നില്ല. ഇതൊരു കേവല തർക്കം എന്നുള്ളതിന് ഇതിനെന്തെങ്കിലും വസ്തുസ്ഥിതി ഉണ്ടോ? അല്ലെങ്കിൽ വേറെ ഒന്ന് പറയാം, ഇവിടെ ഇരുളാണ്, പ്രകാശമില്ല, പ്രകാശത്തിന്റെ സഹായത്തോടല്ലേ എനിക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രകാശമില്ല, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പുസ്തകം ഞാൻ കാണുന്നില്ല. അപ്പോ പറയുന്നു, ഞാൻ കാണാത്തതുകൊണ്ട് പുസ്തകമില്ല എന്ന് പറഞ്ഞ വെളിച്ചം വരുമ്പോൾ പുസ്തകം വീണ്ടും കാണുന്നു, വെളിച്ചം മാറ്റവും പുസ്തകം കാണുന്നില്ല. ഞാൻ കാണാത്തതുകൊണ്ട് പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ അതിലെന്താ വസ്തുതയുള്ളത്? വെളിച്ചം വന്ന് ഇരുള് മാറി, ഉണ്ടായിരുന്ന പുസ്തകത്തെ ഞാൻ കണ്ടു, എന്റെ കാഴ്ചയാണോ പുസ്തകം സൃഷ്ടിച്ചത്? അത് വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി എന്റെ ചക്ഷുവിന്ദ്രിയം അവിടെ ഉണ്ടായിരുന്ന വസ്തുവിനെ പ്രകാശിപ്പിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദുസ്തർക്കമല്ല അദ്വൈതത്തിൽ പറയുന്നത്, കാണുന്നത് കൊണ്ടേ ഉള്ളൂ എന്നല്ല. സ്ഥൂലാദി അനേക ധർമ്മാണ നിഷേധായാസകാരണ അസ്തിത്വം അക്ഷരസ്യേഹ സിദ്ധം താവത് ദൃഗാത്മനയ. എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? അസ്ഥൂലം അനണു അഹർസും അദീർഘം എന്ന് പറഞ്ഞ് പ്രമാണ വിഷയമായിരിക്കുക. യഥാർത്ഥമെന്ന് അനുഭവപ്പെടുന്ന, സത്യമെന്ന് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ പ്രമേയമായിരിക്കുന്ന സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ സ്ഥൂലാദി അനേക ധർമ്മമാണ് നിഷേധായാസ കാരണ. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ യത്നിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ഇതല്ല ഇതല്ല ഇതല്ല, ഓരോന്നിനെയും നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിക്കുന്നത് കൊണ്ട് പിന്നെന്താ ശേഷിക്കുന്നത്? ശൂന്യതയല്ല, മറിച്ച് അസ്തിത്വം അക്ഷരസ്യേഹ സിദ്ധം താവത് ദൃഗാത്മനഃ. ഇവിടെ ദൃക് സ്വരൂപമായിരിക്കുന്ന അക്ഷരത്തിന്റെ അസ്തിത്വമാണ് സിദ്ധിക്കുന്നത്. അതിന് സാധനം പറയും നിഷേധ അവധി, ബാധ അവധി എന്നെല്ലാം പറയും. നിഷേധിച്ചാൽ ശേഷിക്കുന്നത് രണ്ടു തരത്തിൽ. ഒന്ന്, ഏതുവരെ നിഷേധിക്കാൻ പറ്റും? ആ നിഷേധിക്കുന്നവൻ വരെ. ആരാണോ നിഷേധിക്കുന്നത് അവൻ വരെ. എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത്? ബോധം കൊണ്ട്, അറിവ് കൊണ്ട് നിഷേധിക്കുന്നു. അറിവല്ലേ നിഷേധിക്കുന്നു? ഇതല്ല ഇതല്ല, സ്ഥൂലമല്ല സൂക്ഷ്മമല്ല അണുവല്ല ഹ്രസ്വമല്ല. ആ നിഷേധം എവിടെ അവസാനിക്കുന്നു? നിഷേധിക്കുന്നവന്. എന്തുകൊണ്ട്? ആ നിഷേധിക്കുന്നവൻ ആ അറിവാണ്, ആ ബോധമാണ്. അതിനെ നിഷേധിക്കാൻ പറ്റുന്നുണ്ടോ? തിരിയ ബോധമായിരിക്കുന്ന തന്നെ നിഷേധിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയുന്നുണ്ട്. ഇവിടെ പ്രമേയം നിഷേധിക്കും, ഇതിനെക്കുറിച്ചുള്ള അറിവുകളെയും നിഷേധിക്കും. പക്ഷേ നിഷേധിക്കുന്നവൻ നിഷേധിക്കപ്പെടാൻ കഴിയാത്ത അറിവായി ശേഷിക്കുന്നു. പ്രമാരൂപത്തിലുള്ള നിഷേധ്യമായിരിക്കുന്ന എല്ലാ അറിവുകളെയും അതിന്റെ വിഷയങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാലും നിഷേധിക്കുന്നവൻ നിഷേധിക്കുന്നതിന് അസാധ്യമായ ദൃക്കായി സമ്മിസ്വരൂപമായി അറിവായി ശേഷിക്കുന്നു. അതിനെ പറയും എന്താണ്? ആ നിഷേധത്തിന്റെ അവധി, അല്ലെങ്കിൽ ആ നിഷേധത്തിന്റെ അധിഷ്ഠാനം, രണ്ടു തരത്തിലും പറയും. അതുകൊണ്ട് നിഷേധ ആയാസം എന്ന് പറയും. നിഷേധത്തിന്റെ അധിഷ്ഠാനം അത് മറ്റാരുമല്ല, താൻ തന്നെയാണ്, നിഷേധിക്കുന്നവൻ തന്നെയാണ്. അപ്പോ ഈ നിഷേധങ്ങളെ കൊണ്ട് ശൂന്യതയിൽ എവിടെ എത്തിച്ചേരും? ശൂന്യതയിൽ എത്തിച്ചേരുന്നു, അതേ സ്വസ്വരൂപമായിരിക്കുന്ന അറിവിലെത്തിച്ചേരുന്നു. അപ്പൊ അവിടെ വരുന്ന ഒരു വിശേഷത ഇതാണ്, അറിവിനെ നിഷേധിച്ചാലും അറിവിലെത്തിച്ചേരുന്നു. എങ്ങനെയുള്ള അറിവിനെ? പ്രമാരൂപത്തിലുള്ള അറിവിനെ, അല്ലെങ്കിൽ വിഷയജ്ഞാന രൂപത്തിലുള്ള അറിവിന്. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാലും അതിനെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന എന്തിന്? അറിവിനെ തന്നെയാണ്. അറിവാണ് അറിവിനെ നിഷേധിക്കുന്നത്, അറിവാണ് വിഷയങ്ങളെ നിഷേധിക്കുന്നത്, അറിവാണ് കരണങ്ങളെ പ്രമാണത്തെ നിഷേധിക്കുന്നത്. ശേഷിക്കുന്ന എന്താണ്? അറിവ്. അതെന്തറിവാണ്? അത് സ്വസ്വരൂപമായിരിക്കുന്ന, അതിനിവിടെ പറഞ്ഞ ദൃഗ്രൂപത്തിലുള്ള അറിവ് ശേഷിക്കുന്നു. അപ്പൊ ഇവിടെ ശൂന്യതയിൽ എങ്ങനെ എത്തിച്ചേരും? അത് ശ്രോതാവിന്റെ സ്വരൂപം തന്നെയാണ്. ആ ശ്രോതാവിന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ഇവിടെ ഓരോന്നിനെയും നിഷേധിക്കുന്നത് എന്നാണ്. സ്വമഹിമ്ന തു അഭാവോപി സേതതു നൈവ ആത്മവത് ക്ഷമഃ തത് പാരാർത്ഥി ജഡത്വാഭ്യാം നിത്യഭാവ തഥാ സമഃ. ഒന്ന് പ്രമേയങ്ങളെ നിഷേധിക്കുന്നു, സത്യത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നു. ഈ പുസ്തകത്തെ കണ്ടിട്ട് ഞാനിതിനെ സത്യമായിട്ട് അറിയുകയാണ്, ആരെങ്കിലും കണ്ടിട്ട് ഇത് മിഥ്യയാണെന്ന് പറയുന്നുണ്ടോ? നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തെയെല്ലാം ഓരോ ജീവനും സത്യമായി അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പ്രമേയം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥമായ അനുഭവത്തിന് ഇതെല്ലാം വിഷയമായിരിക്കും. അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു പ്രമാ, യഥാർത്ഥമായ അനുഭവം. അപ്പോൾ യഥാർത്ഥമായ വിഷയങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കർണം എന്തായിരിക്കണം? പ്രമാണം എന്നറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെല്ലാം പ്രമാണമെന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും അതിനെ നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുന്നു. നിഷേധം എന്ന് പറയുന്ന സർവത്ര ഫലത്തിൻ്റെ അത് അഭാവമാണ്. പുസ്തകമില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നു പുസ്തകം സത്യമല്ല. രണ്ടു തരത്തിലും പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുസ്തകത്തെ എടുത്തു മാറ്റിയാൽ പറയും എന്താണ്? ഇവിടെ പുസ്തകമില്ല, ഇല്ലായ്മയാണ് പിന്നെ അനുഭവപ്പെടുന്നത്. ഇല്ല എന്നും അല്ല എന്നും രണ്ടു തരത്തിലും നിഷേധമുണ്ട്. ഇല്ല എന്ന് പറയുന്നത് എന്താണോ? ഇവിടെ പുസ്തകമില്ല, മേശയില്ല, ഇതൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ പറയാം. അല്ല എന്ന് പറഞ്ഞാൽ എന്താണോ? ഇത് പരമാർത്ഥമല്ല. ഇവിടെ ഇരിക്കുന്നേ എനിക്ക് പറയാം, ഇതിനെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ എനിക്ക് പറയാം അല്ല, പരമാർത്ഥമല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്നെ എടുത്തു മാറ്റിയിട്ട് പറയുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള പ്രമ എനിക്കില്ല. എൻ്റെ കണ്ണുകൾ ഈ പുസ്തകത്തെ കണ്ടിട്ട് എന്നെ ബോധിപ്പിക്കുന്നില്ല ഇത് പുസ്തകമാണെന്ന്. അങ്ങനെ ബോധിപ്പിച്ചാൽ അത് പ്രമേയമായി, പുസ്തകം പ്രമേയമായി. ഞാനിതിനെ മേശയ്ക്കകത്ത് വെച്ച് എന്നിട്ട് പറയുന്നു ഇത് ഇവിടെ ഇല്ലാത്തതാണോ? അവിടെ എന്താ ശേഷിക്കുന്നത്? അഭാവം, ഇല്ലായ്മ. മേശ പുറത്ത് പുസ്തകത്തിൻ്റെ ഇല്ലായ്മ. ഇനി ഞാനിതിനെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ ശ്രുതി എന്നെ ബോധിപ്പിക്കുന്നു അസ്തൂലം അനണു അഹ്രസ്വം അദീർഘം. എന്താ ബോധിപ്പിക്കുന്നത്? ഇതിനെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇത് പരമാർത്ഥമല്ല എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? ഇത് പരമാർത്ഥമല്ല. ഇതിൻ്റെ പരമാർത്ഥ്യത്തെ ഞാൻ നിഷേധിക്കുകയാണ്. ഇത് സത്യമല്ല. അവിടെയും എന്താണ്? ഇതിൻ്റെ അഭാവത്തെയാണ് ഞാൻ ബോധിക്കുന്നത്. ഒരിടത്ത് ഇല്ല എന്ന് പറയുന്നു, ഒരിടത്ത് അല്ല എന്ന് പറയുന്നു. ഫലത്തിലൊന്ന് തന്നെ. മരുമരീചി കണ്ടിട്ട് പറയുന്നു ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ജലത്തിന്റെ അഭാവത്തെ ഞാൻ ബോധിക്കുകയാണ്, ജലമില്ല എന്ന് ബോധിക്കുകയാണ്. പക്ഷെ നിഷേധിക്കുന്നത് എങ്ങനെയാണിത്? അല്ല, പരമാർത്ഥമല്ല. ഇവിടെ ശ്രുതി അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്, ഇത് പരമാർത്ഥമല്ല. ഇവിടെ എനിക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ഇല്ലായ്മയെക്കുറിച്ചുള്ള അനുഭവമാണ്. പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിച്ചാലും വസ്തുക്കളെ ഇല്ല എന്ന് ബോധിപ്പിച്ചാലും ഇല്ലായ്മയെക്കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. മറിച്ച് ബ്രഹ്മമെന്നോ ആത്മാവെന്നോ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ ഒരു ബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അസ്തുവലം മനണവും അഹ്രസ്വം അതീർഘം ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ഇല്ലായ്മയെക്കുറിച്ചുള്ള ബോധമല്ലേ ഉണ്ടാവത്തുള്ളൂ. ആ ഇല്ലായ്മ സർവത്തിന്റെയും ഇല്ലായ്മ ആയിക്കഴിഞ്ഞാൽ അതിന് പ്രൈശൂന്യം എന്ന് പറയും. നാമരൂപാദികളായ സർവത്തിന്റെയും ഇല്ലായ്മ. ഈ കാണുന്ന അരൂപിയായ ആകാശത്ത് പോലും നിഷേധിക്കാം. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പറയും അത് ശുദ്ധശൂന്യതയാണ്. അപ്പൊ ആ നിഷേധം ശുദ്ധശൂന്യതയല്ലാതെ എന്തിനു ബോധിപ്പിക്കുന്നു? അതാണ് ഇവിടെ പറയുന്നത്. ശരി, അംഗീകരിക്കാം. ആ ശുദ്ധശൂന്യത ഇതിനെല്ലാം നിഷേധിച്ചാൽ നിങ്ങൾ പറയുന്നത് ശുദ്ധശൂന്യതയാണ്, ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മയെ നിങ്ങൾ അനുഭവിച്ചോ, ആ ഇല്ലായ്മ നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ, ആ ഇല്ലായ്മയ്ക്ക് എന്താണ് പ്രമാണം? ആ ഇല്ലായ്മ എവിടെ അനുഭവപ്പെട്ടു? ആ ഇല്ലായ്മയുടെ ആധാരം എന്താണ്? ആ ഇല്ലായ്മയും കുറിച്ച് നമുക്ക് പറയാനുള്ളതാണ് ഇല്ലായ്മേന്റെ അനുഭവമാണ്. അപ്പൊ ആ ഇല്ലായ്മ അറിവിനെ ആശ്രയിച്ച് പ്രകടമാകുന്ന ഒന്നാണ്. ആ ഇല്ലായ്മയ്ക്ക് അറിവിനെ വിട്ടിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല. ഇല്ലായ്മ എന്ന് പറയുന്നതും അറിവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. ആ ഇല്ലായ്മയെ അറിവിൽ നിന്ന് അന്യമാക്കാൻ കഴിയില്ല. അറിവിൽ ഇല്ലായ്മയുടെ ഒരു പ്രതീതി ഇത്രമാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പ്രമാണ പ്രമേയങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ നിഷേധം, ആ സർവശൂന്യം, അതും ഈ അറിവിലെ ഒരു പ്രതീതി മാത്രമാണ്. അതിനാധാരമായും അറിവ് നിൽക്കുന്നു. അതിന് ദൃക്കായി അല്ലെങ്കിൽ അതിന് സാക്ഷിയായി അതിനെ പ്രകാശിപ്പിക്കുന്ന അറിവ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സർവശൂന്യം ആയിക്കൊള്ളട്ടെ, പ്രപഞ്ചവും സർവശൂന്യമെന്ന് കരുതിക്കൊള്ളു. പക്ഷേ അവിടെ ആ ശൂന്യതയ്ക്ക് ആധാരമായിരിക്കുന്ന അറിവ് അതിശേഷിക്കുന്നു. അറിവാണ് ഇവിടെ ദൃക്കായിരിക്കുന്നത്, സാക്ഷിയായിരിക്കുന്നത്, ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്ന് ബോധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സ്വമഹിമനത്വ അഭാവോഭിസേധതുഹു, അഭാവം ശ്രദ്ധിച്ചത് സ്വമഹിമയിലാണ്. സ്വമഹിമ എന്ന് പറഞ്ഞാൽ എന്താ? സ്വമഹിമ, സ്വന്തം മഹിമ ആര? ശ്രോതാവ്, ഇത് കേൾക്കുന്നവൻ, അവന്റെ മഹിമ. എന്താണ് അവന്റെ മഹിമ എന്ന് പറയുന്നത്? സാധാരണ പറയും ഈശ്വരന്റെ മഹിമയാണ് പ്രപഞ്ചം എന്ന് പറയും. ഇവിടെ ദൃശ്യമായ സർവത്തിനെയും നിഷേധിച്ചു, പ്രമേയമായിരിക്കുന്ന സർവത്തിനെയും നിഷേധിച്ചു. ശേഷിക്കുന്ന ആരാണ്? ദൃക്ക്. ആ ദൃക്ക് എന്താണ്? സംവിത് സ്വരൂപമാണ്. അതാണ് ശ്രോതാവിന്റെ സ്വരൂപം. അതിന്റെ മഹിമ എന്ന് പറയുന്നത് എന്താ? ഇവിടെ രണ്ടാമത് എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ? സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അവശേഷിച്ച ശൂന്യതയാണ്. ആ ശൂന്യത പോലും എന്താണോ? സംവിത്തായിരിക്കുന്ന സ്വസ്വരൂപത്തിലൊരു പ്രതീതി മാത്രമാണ്. ആ സംവിത് സ്വരൂപത്തെയാണ് ഇവിടെ സ്വം എന്ന് പറയുന്നത്. ദൃഷ്ടാവിന്റെ, ശ്രോതാവിന്റെ സ്വരൂപം. അതിന്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണോ? ആ സ്വസ്വരൂപം തന്നെയാണ്, ആ അറിവ് തന്നെയാണ്. അവിടെ രണ്ടില്ല, താൻ തന്റെ മഹത്വം എന്നങ്ങനെയില്ല. അതിനെക്കുറിച്ച് അറിയാതിരിക്കുമ്പോൾ തനിക്ക് പല മഹത്വങ്ങളുമുണ്ട്. ജീവഭാവത്തിലിരിക്കുമ്പോൾ തനിക്ക് മഹത്വങ്ങളുണ്ട്. താൻ മഹാനാണെന്ന് സ്വയം തോന്നുന്നു, താൻ മഹാനാണെന്ന് മറ്റുള്ളവർ പറയുന്നു, തന്റെ മഹത്വത്തെ അന്യർ പൂജിക്കുന്നു, ആരാധിക്കുന്നു. ഇവിടെ ഇതല്ല, ഇവിടെ സർവ നിഷേധത്തിന് ശേഷിക്കുന്ന സ്വമഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്, സ്വമഹിമയെക്കുറിച്ച്. ആ മഹിമ എന്ന് പറയുന്നത് സ്വസ്വരൂപമാണ്. എന്താണത്? സംവിത് സ്വരൂപമാണ്. ആ സംവിത് സ്വരൂപത്തെയാണ് ഇവിടെ പറയുന്നത്. അവിടെ ഈ സർവനിഷേധം എന്ന് പറയുന്നത് കേവലം പ്രതീതി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ സംയുക്തം അവിടെ ഒരു പ്രതീതിയും രണ്ട് ശേഷിക്കുന്നുമില്ല, അത് സ്വസ്വരൂപത്തിൽ സിദ്ധിക്കുന്നു എന്നാണ്. സ്വസ്വരൂപത്തിൽ നിന്നും അന്യമല്ല, അതുകൊണ്ട് പറഞ്ഞ് സ്വമഹിംന ഏവ ആണ് ഈ അഭാവം സിദ്ധിക്കുന്നത്. അഭാവത്തെ ഇവിടെ അറിവിൽ നിന്ന് അന്യമാക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എങ്ങനെയുള്ള അറിവ്? സ്വസ്വരൂപമായിരിക്കുന്ന അറിവ്. മറ്ററിവുകളെയൊക്കെ നിഷേധിച്ചു, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവും പേനയെക്കുറിച്ചുള്ള അറിവും എല്ലാം നിഷേധിച്ചു. അതൊക്കെ നിഷേധിക്കാം. എന്തുകൊണ്ട്? അതെല്ലാം പ്രമേയത്തെ ആശ്രയിച്ചുള്ള പ്രമകളാണ്. പക്ഷെ സ്വസ്വരൂപമായിരിക്കുന്ന അറിവിന് അതിനെ നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഇതെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ശൂന്യം എന്ന് പറയുന്നത് തന്നിലുള്ള ഒരു പ്രതീതി മാത്രമാണ്, അതിനെ തന്നിൽ നിന്ന് അന്യമാക്കാൻ കഴിയത്തില്ല. അത് സ്വാനുഭവമാണ്. നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? നിഷേധത്തെക്കുറിച്ചുള്ള ഒരു ബോധം. ആ ബോധത്തിൽ നിന്ന് ആ നിഷേധത്തെ അന്യമാക്കാൻ പറ്റും? സാധ്യമല്ല. ആ പ്രപഞ്ചത്തെ മുഴുവൻ നിഷേധിക്കേണ്ട കാര്യമില്ല. തന്റെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ നിഷേധിച്ചിട്ട് ചിന്തിച്ചാൽ മതി, എന്റെ വസ്തു മുമ്പിലിരിക്കുന്ന വസ്തു പരമാർത്ഥമല്ല, ശരി പരമാർത്ഥമല്ല എന്നുള്ള ബോധമുണ്ടായി. ഇത് പരമാർത്ഥമല്ല, സത്യമല്ല എന്നുള്ള ബോധമുണ്ടായി. ആ ബോധം തന്നെ അന്യമാണ്. ആ ബോധത്തിൽ നിന്ന് അന്യമാണോ അതിൻ്റെ ആ അസത്യത്വം ഇല്ലായ്മ? അതാണ് ഉറപ്പിലെന്ന് സ്വമഹിമ്മിന. ആ സ്വമഹിമ കൊണ്ടാണ് അഭാവോപി സേതതു അഭാവവും സിദ്ധിച്ചത്. നൈവാത്മവക്ഷമ, അതിന് സ്വയം ഒരു നിലനിൽപ്പില്ല. ഞാൻ ശൂന്യം അങ്ങനെ രണ്ടായി നിലനിൽക്കാൻ കഴിയത്തില്ല. ശൂന്യം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ സർവശൂന്യം എന്ന് പറയുമ്പോൾ അത് സ്വസ്വരൂപമായ ഈ സംയുക്ത ബോധം സ്വസ്വരൂപമായെന്നെടുത്ത് പറയും. എന്തുകൊണ്ട്? പ്രമാരൂപത്തിലുള്ള ബോധത്തെ ഇവിടെ നിഷേധിച്ചു. പ്രമേയത്തെ ആശ്രയിച്ചുണ്ടാകുന്ന ഇന്ദ്രിയ വിഷയ സന്നികർഷം, അതായത് ഇന്ദ്രിയ വിഷയ ബന്ധം, സന്നികർഷം എന്ന് പറഞ്ഞാൽ ബന്ധം, ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്ന ബോധം, അതിനെ നിഷേധിച്ചു. നിഷേധിക്കാമല്ലോ. എന്തുകൊണ്ടാണ് നിഷേധിക്കാൻ പറ്റുന്നത്? ഇന്ദ്രിയും വിഷയവും തമ്മിലുള്ള ബന്ധമുള്ളപ്പോഴേ ആ ബോധമുള്ളൂ. ബന്ധമില്ലെങ്കിൽ ആ ബോധം ആ ബോധം ഉണ്ടാകുന്നതും നശിക്കുന്നതുമാണ്. അതിനെയും നിഷേധിക്കും. പക്ഷെ എന്നാലും ആ നിഷേധത്തിന് സ്വയം സ്വസ്വരൂപത്തെ പോലെ നിലനിൽക്കാൻ വയ്യ. മറിച്ചത് അസ്വസ്വരൂപത്തിലുള്ള ഒരു പ്രതീതി മാത്രമാണ്. തത് പാരാർത്ഥ്യ ജഡത്വാഭ്യാം നിത്യഭാവസ്തഥാസമ. എങ്ങനെയാണോ മേയ അഭാവം സിദ്ധിക്കുന്നത്, പ്രമേയ അഭാവം സിദ്ധിക്കുന്നത്, മേയോന്ന് വെച്ചാൽ പ്രമേയം, വാക്കുകൾ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. സത്യമായി അറിയുന്ന വസ്തുക്കൾ അതെല്ലാം പ്രമേയങ്ങളാണ്. എന്തായാലും ഈ ശരീരം, കരണങ്ങൾ, മനസ്സ് ഉൾപ്പെടെ എന്തെല്ലാം നമ്മൾ സത്യമായി അറിയുന്നു, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, സൂര്യചന്ദ്രാദികൾ, സർവ്വതും പ്രമേയമാണ്. ആ പ്രമേയ അഭാവത്തെ ഇവിടെ പറയുന്നു. ആ പ്രമേയ അഭാവത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് അസ്തുകുലം അനണു അക്രസു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു അത് എങ്ങനെ അഭാവമായി, പാരാർത്ഥി ജഡത്വാഭ്യാം. അത് സാധാരണ ഉപയോഗിക്കുന്ന യുക്തികളാണ്. ഇത് പരമാർത്ഥമല്ല, ഇതിനെ അന്യമായി കാണുമ്പോൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ എന്നിൽ നിന്ന് അന്യമായി കാണുകയും എന്നിൽ നിന്ന് അന്യമായ സത്യമായി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇത് പരമാർത്ഥമല്ല. അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും, പരമാർത്ഥമെന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത് പരമാർത്ഥമല്ല എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു. എൻ്റെ അനുഭവം അങ്ങനെയല്ല, ഞാനിതിനെ പരമാർത്ഥമായിട്ടാണ്, എൻ്റെ ശരീരത്തെ ഞാൻ പരമാർത്ഥമായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ ബന്ധത്തിലൂടെ ഇതിനൊരാൾക്ക് പരമാർത്ഥമായിട്ടേ അനുഭവിക്കാൻ പറ്റും. ഇപ്പോ ഇന്ദ്രിയ ബന്ധം ഉണ്ടാകുന്ന ഇതുമായിട്ട് ഇതിനെ സത്യമായിട്ട് അനുഭവിക്കാൻ പറ്റും. അല്ല, ഇന്ദ്രിയ ബന്ധം ഉണ്ടാകുകയും ഇതിനെ ഞാൻ അസത്യമായി അനുഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അസംബന്ധമാണ്. എന്തുകൊണ്ട്? മനസ്സ്, ഇന്ദ്രിയം, വിഷയം ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതിന്റെ സ്വഭാവം തന്നെയാണ് ഇതിനെ വാസ്തവമായി അനുഭവിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഇതിനെല്ലാം മിഥ്യയായി അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഗുരു ഇതെല്ലാം മിഥ്യയായി അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നു. വെറും കൽപ്പന മാത്രമാണ്. ഇന്ദ്രിയ വിഷയ സംബന്ധം എപ്പോ ഉണ്ടോ അവിടെ ഇതിനെ സത്യമായിട്ട് അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്ദ്രിയ വിഷയ സംബന്ധം വാസ്തവത്തിൽ ഉണ്ടാകാതിരിക്കും, എന്നാൽ നമുക്ക് മിഥ്യയായിട്ട് അനുഭവിക്കാൻ പറ്റും. അതാണ് മരുമരീചികയിലെ ജലത്തെ നമുക്ക് മിഥ്യയായിട്ട് അനുഭവിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട്? അവിടെ ഒരു ഇന്ദ്രിയ വിഷയ സംബന്ധം വാസ്തവത്തിലില്ല, എന്തുകൊണ്ട്? അവിടെ പ്രമേയമേ ഇല്ല. പ്രമേയമില്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഇന്ദ്രിയ വിഷയ സംബന്ധം പരമാർത്ഥത്തിലില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് പരമാർത്ഥമല്ല. അതുപോലെ പുസ്തകത്തെ കുറിച്ച് പറയാൻ പറ്റും, സാധ്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ ഇന്ദ്രിയ വിഷയ സംബന്ധം വാസ്തവമാണ്. ഇതിങ്ങനെ വാസ്തവമായിരിക്കും, ഇത് മിഥ്യെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് വാസ്തവമായിരിക്കെ തന്നെ ശ്രുതി പറയുന്നു ഇത് മിഥ്യയാണ്. അതിങ്ങനെ പറയുന്നു, അതിന് യുക്തി ഉപയോഗിച്ച് പറയുന്നു. എന്താ യുക്തി? അത് ഇവിടെ പറഞ്ഞു, പാരാർത്ഥ്യ ജഡത്വം. ഇത് ജഡമാണ്, ജഡമെന്ന് പറഞ്ഞാൽ ഇത് സ്വയം സമയത്തിന് വിഷയമായതുകൊണ്ട്, സമയത്തിന് വിഷയമായി അനുഭവിക്കുന്നുണ്ട്. ഇതിനെ ആശ്രയിച്ച് സമ്യത് ഉദയം ചെയ്യുന്നു, അതുകൊണ്ട് പറയുന്നത് ഇത് ജഡമാണ്. അങ്ങനെയല്ലേ പുസ്തകത്തെ? എന്താ പുസ്തകത്തെ എന്റെ അറിവ് വിഷയമാക്കുകയാണ്. അറിവിന് വിഷയമാകുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് ഇത് ജഡമാണ് എന്ന്. അറിവിന് വിഷയമായി ഇതിനെ അനുഭവിക്കുന്നുകൊണ്ടാണ് ഇത് ജഡമാണെന്ന് പറയുന്നത്. ശരീരത്തെ കുറിച്ചും പറയുന്നു ജഡമാണ്. എന്തുകൊണ്ട്? ശരീര അറിവിന് വിഷയമായി അനുഭവിക്കുന്നു. ശരി, ശരീരത്തിൽ ചൈതന്യത്തിന്റെ അനുഭവമുണ്ട്, പുസ്തകത്തിലെ പോലെ. പുസ്തകത്തിൽ ചൈതന്യത്തിന്റെ അടയാളങ്ങളൊന്നുമില്ല, അത് കേവലം ചൈതന്യ വിഷയമായിട്ടേ അനുഭവിക്കുന്നുള്ളൂ. ശരീരം അങ്ങനെയല്ല, ശരീരത്തിൽ ചൈതന്യത്തിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. അതാണല്ലോ മൃത ശരീരവും ജീവിച്ചിരിക്കുന്ന ശരീരവും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ടും പറയുന്നു യുക്തി എന്താണോ, അത് ദൃശ്യമായതുകൊണ്ട് ജഡമാണ്. അങ്ങനെ ഓരോന്നിനും. അല്ലാതെ ചൈതന്യ സാന്നിധ്യം അനുഭവപ്പെടുന്നു, അതെല്ലാം ചൈതന്യവത്ത്, അങ്ങനെ അനുഭവപ്പെടാത്തത് എല്ലാം ജഡം, അങ്ങനെയല്ല ഇവിടെ വേർതിരിക്കുന്നു. ദൃശ്യമായതുകൊണ്ട് ജഡം, അതാണ് യുക്തി. സാധാരണഗതി നമ്മൾ പറയും ആ ഞാൻ ചൈതന്യമുള്ളതാണ്, അല്ലെങ്കിൽ തന്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് പറയും ഇവൻ ചൈതന്യമുള്ളതാണ്, അടുത്ത് കിടക്കുന്ന മൃതശരീരമാണ്. ഇവിടെ ആ തരത്തിലല്ല പറയുന്നത്. ഒന്ന് ദൃശ്യമായി കഴിഞ്ഞാൽ, അറിവിന് വിഷയമായി കഴിഞ്ഞാൽ അത് ജഡമാണ്. അത് ജീവനുള്ള ശരീരമായാലും ശരി, ജീവൻ നഷ്ടപ്പെട്ട ശരീരമായാലും ശരി, അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യമായിരിക്കുന്ന മനസ്സ്, കർണങ്ങൾ, ശരീരം തുടങ്ങിയ ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? ജഡമാണ്. ദൃശ്യമായിരിക്കുന്നിടത്തോളം കാലം ആ ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ അതിനെ അങ്ങനെ വേർതിരിക്കാൻ മതി. ഇതെല്ലാം ചിത്ത് തന്നെയെന്ന് പറയുന്നത് എങ്ങനെ? അതിന്റെ യുക്തി എന്താണ്? ഒരു ദൃശ്യവും ദൃശ്യത്തിൽ നിന്ന് അന്യമല്ല, ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ ശരി. ഇവിടെ ചൈതന്യം മാത്രമേ ഉള്ളൂ, അതിന് ചൈതന്യമയമൊന്നും പറയാൻ പറ്റില്ല, ചൈതന്യം മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഞാൻ അനുഭവിക്കുന്നതെല്ലാം എന്റെ വിഷയങ്ങളായിട്ടാണ്. അപ്പോൾ എന്റെ വിഷയങ്ങളായി ഇതിനെ അനുഭവിക്കുന്നത് കൊണ്ട് പ്രമേയമായിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ജഡം, അത് പരമാർത്ഥമല്ല. ഇനി ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവ്, പ്രമിതി അറിവ്, ഞാൻ കരുതുന്നു ഇത് സത്യമായ അറിവാണ്. പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ്, എൻ്റെ ഈ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, അന്യനെക്കുറിച്ചുള്ള അറിവ്, ഈ അറിവോ? ഈ അറിവിൻ്റെ സ്ഥിതി എന്താണ്? ഇതും ദൃശ്യമാണെങ്കിൽ, ദൃശ്യമാകുമ്പോൾ, എൻ്റെ അറിവാകുമ്പോൾ ദൃശ്യം എന്നുള്ള നിലയ്ക്ക് സ്വസ്വരൂപമായിരിക്കുന്ന സമ്മിത്തിൽ പ്രകാശിക്കുന്നത് എന്നാണ് ദൃശ്യത്തിൻ്റെ അർത്ഥം. എന്നുള്ള നിലയ്ക്ക് ഇതും ജഡമാണ്, ഈ അറിവും ജഡമാണ്. സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായുള്ള സർവവും ജഡമാണ്, അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അതിന് പറഞ്ഞ ഹേതുവാണ് എന്ത്? ജഡത്വം, ജഡത്വമായതുകൊണ്ട് ഇതിനെയും നിഷേധിക്കാം. പാരാർത്ഥ്യം, ദൃശ്യമായതുകൊണ്ട് ജഡത്വം, ജഡത്വമുള്ളതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു. ഈ അറിവിനെ, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സ്പഷ്ടമാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി? ജീവന്റെ ഉപഭോഗത്തിന് വേണ്ടി. ഈ പുസ്തകം എന്റെ മുമ്പിൽ എന്തിനിരിക്കുന്നു? എനിക്ക് വായിക്കുന്നതിന് വേണ്ടി. പാരാർത്ഥ്യം മറ്റൊന്നിനു വേണ്ടിയാണത്. അതുകൊണ്ട് തന്നെ ഇത് ജഡമാണ്, ഇത് പരമാർത്ഥമല്ല. ഈ അറിവ് ഉണ്ടാകുന്ന അറിവ്, ഈ അറിവിനും ഒരു ദൃഷ്ടാവുണ്ട്. ഈ അറിവ് ദൃഷ്ടാവിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതേ യുക്തി അനുസരിച്ച് ആ അറിവും പ്രമേയത്തെ പോലെ തന്നെ ഈ പ്രമേയം, അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഭിന്നമായി ചിന്തിക്കുമ്പോൾ, ഇതും ദൃശ്യമായി, ജഡമായി, അസത്യമായി. ഇവിടെ രണ്ടു തരത്തിലുള്ള ചിന്തയാണ്. ഒന്ന്, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമല്ല എന്ന് ചിന്തിക്കുക. എന്നാൽ പിന്നെ ഇവിടെ ചിത്ത്, ജഡം അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. സത്യം, അസത്യം, സത്യം, മിഥ്യ അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. തന്നിൽ നിന്ന് അന്യമല്ല എന്ന് സർവത്തെയാണ്. പക്ഷെ തൻ്റെ, അതൊരു കേൾവി മാത്രമാണ്, തൻ്റെ അനുഭവം അങ്ങനെയല്ലല്ലോ. തൻ്റെ അനുഭവത്തിൽ താൻ തന്നിൽ നിന്ന് അന്യമായി തന്നെ എല്ലാത്തിനെയും അറിയുന്നു. അദ്വൈതം പറഞ്ഞാലും പ്രസംഗിച്ചാലും തൻ്റെ അനുഭവം എന്താണ്? ഞാൻ വേറെ, നീ വേറെ. ഈ അനുഭവത്തിൽ താൻ അന്യമായി അറിയുന്നുണ്ടെങ്കിൽ ഏത്? പ്രമാണം, പ്രമേയം, പ്രമ, ഇതെല്ലാം എന്താണോ? ശൂന്യമാണോ? അന്യമായി അറിയുമ്പോൾ ഇത്, ഇതിനെല്ലാം ഇവിടെ നിഷേധിക്കുകയാണ്. നേതി നേതി, അതിനെല്ലാം നിഷേധിച്ച ശേഷിക്കുന്നത് എന്താ? ശൂന്യത, ശുദ്ധ ശൂന്യത, ഇല്ലായ്മ. അതെന്താണോ? അത് ഈ സംയുക്തത്തിൽ നിന്ന് അന്യമല്ല. അങ്ങനെ രണ്ട് പ്രക്രിയയിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എങ്ങനെയാണോ ഈ പ്രമേയത്തെ നിഷേധിക്കാൻ കഴിയുന്നത്, അതുപോലെ ഈ പ്രമേയം നിഷേധിക്കാം. ശേഷിക്കുന്ന ശൂന്യം ഇവിടെ ശ്രുതി അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. ആ മുഖ്യമായ രണ്ട് വഴികൾ, ഒന്നെന്താണ്? നേതി നേതി എന്ന് ബോധിപ്പിക്കുക. മറ്റൊന്ന് സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് ബോധിപ്പിക്കുക. രണ്ടിലൂടെ എത്തിച്ചേരുന്ന ഒരിടത്ത് തന്നെ, ഒരു തത്വത്തെ തന്നെ, ഒന്നിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ഒരു തത്വത്തെ തന്നെയാണ്, പക്ഷെ രണ്ട് വഴി സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് ഒന്ന് ശരി, മറ്റൊന്ന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. സർവം ഖല്ലിതം ബ്രഹ്മ എന്നും ബോധിപ്പിക്കാം, നേതി നേതി എന്നും ബോധിപ്പിക്കാം. ഇവിടെ ഇപ്പൊ അങ്ങനെ ബോധിപ്പിക്കുന്നു. പ്രമേയത്തെ നിഷേധിച്ചു, പ്രമേയം നിഷേധിച്ചു. തഥാ സമഹ. അപ്പോൾ ഇവിടെ എന്തായി? പ്രമേയമായിരിക്കുന്ന വിഷയങ്ങളും ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയം സമമായി, തുല്യമായി എന്ന് പറഞ്ഞാൽ എന്തായി? രണ്ട് ശൂന്യമായി. ശൂന്യമായാൽ സർവശൂന്യത്തിലേക്ക് പോകുമോ? ഇല്ല. ഇതിനെ ശൂന്യമാക്കി അവൻ ശേഷിക്കുന്നു, ദൃക്. ശൂന്യം എന്നിരുന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ എന്തിനേക്ക് ആശ്രയിച്ചാ പറയുന്നത്? അയാളുടെ നാക്കിനെ ആശ്രയിച്ച്, അയാൾ കാണുന്ന വിഷയങ്ങളെ ആശ്രയിച്ച്, അയാളുടെ ബുദ്ധിയെ ആശ്രയിച്ച് ഒക്കെ പറയുന്നത്. ഇതൊക്കെ ശൂന്യമാണോ? അല്ലാതെ പറയാൻ കഴിയുമോ? സർവശൂന്യമാണെങ്കിൽ വ്യവഹാര സാധ്യമാകുമോ? ഇല്ല. സുഹൃത്തി പോലെ വ്യവഹാര അസംഭവമായി പോകും. അവിടെ സർവം ശൂന്യം, ഒരു വ്യവഹാരവും സാധ്യമല്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അദ്വൈതി ഇതെല്ലാം കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, ഇതെല്ലാം ശൂന്യമാണ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ താല്പര്യം? ആ ശൂന്യതയുടെ താല്പര്യം സംവിസ്വരൂപമായിരിക്കുന്ന തന്റെ ദൃക്, അതാണ് സർവവും. തന്റെ സ്വരൂപമായിരിക്കുന്ന ദൃക് അതാണ് സർവവും. തന്നിൽ നിന്ന് അന്യമല്ല സർവവും എന്നാണ്. തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. പക്ഷേ തന്നിൽ നിന്ന് അന്യം എന്നുള്ള ആ ബോധത്തെ നിരാകരിച്ചിട്ട് പറയുന്നു. ഭേദത്തെ കണ്ടുകൊണ്ട് തന്നെ ഭേദത്തെ നിരാകരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ശൂന്യത്വം എന്ന് പറയുന്നത്. നാനാത്വത്തെ കണ്ടുകൊണ്ട് തന്നെ, അനുഭവിച്ചുകൊണ്ട് തന്നെ, പക്ഷെ ആ നാനാത്വത്തെ നിഷേധിച്ചുകൊണ്ട് പറയും. എന്താണ് സർവവും? ദൃക്സ്വരൂപനായിരിക്കുന്ന താൻ തന്നെ. അതുകൊണ്ട് ഇവിടെ പ്രമേയവും പ്രമിതിയും, വിഷയവും അറിവും രണ്ടിനെയും നിഷേധിച്ച് സർവശൂന്യവും എന്ന് പറഞ്ഞാലും താൻ അവിടെ ശേഷിക്കുന്നു. പ്രമിതി രൂപത്തിലുള്ള താൻ ശേഷിക്കുന്നു. മേയ മാത്ര സദ്ഭാവ തേഭ്യോ അത്യന്തനിവൃത്തിത സ്വമഹിമ്ന പ്രസിദ്ധേശ്ച കുതോ അഭാവസ്യ സംഭവ. മാ മേയ മാത്ര, മൂന്നാണ്. മാ പരമാ, യഥാർത്ഥമായ അനുഭവം. മേയം, അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി രൂപത്തിൽ അനുഭവപ്പെടുന്ന പ്രപഞ്ചം. പിന്നെന്താണ് മാത്ര? ഇതാ ഞാനിതിനെ കാണുന്നു, ഞാനിതിനെ കേൾക്കുന്നു, ഞാനിതിനെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. മാതാവ് എന്ന് പറയും. മലയാളത്തിലെ മാതാവല്ല, സംസ്കൃതത്തിലെ മാതാവ്. പ്രമാതാവ്, അറിയുന്നവൻ. ഇത് മൂന്നും, ഇത് മൂന്നിനെയും നിഷേധിച്ചാലും അവിടെയാണ് കുഴഞ്ഞു പോകുന്നു അദ്വൈതികൾ. ഇതാരാ നിഷേധിക്കുന്നത്? ശരി, പ്രമേയങ്ങളെ നിഷേധിക്കാം, ഇല്ല എന്ന് പറയാം. പ്രമാണത്തെയോ? ശരി, അതിനെയും നിഷേധിക്കാം. ഈ കാണുന്നതൊന്നും ഇല്ലാത്തതാണോ? ഇതിനെല്ലാം കാണുന്ന കണ്ണില്ലാത്തതാണ്, കേൾക്കുന്ന ചെവി ഇല്ലാത്തതാണ്, മണക്കുന്ന മൂക്കില്ലാത്തതാണ്, രുചിക്കുന്ന നാക്കില്ലാത്തതാണ്, സ്പർശിക്കുന്ന തൊക്കില്ലാത്തതാണ്, ഇങ്ങനെയെല്ലാം നിഷേധിക്കാം. പ്രമേയങ്ങളെയും പ്രമാണങ്ങളെയും നിഷേധിക്കാം. പക്ഷെ പ്രമാതാവ് അതിനെങ്ങനെ നിഷേധിക്കും? കാരണം നിഷേധിക്കാൻ ഒരാൾ വേണ്ടേ? ഞാനല്ലേ ഇതിനെല്ലാം നിഷേധിക്കുന്നു. ഇവിടെ പറയുന്നു അതിനെയും നിഷേധിക്കണം, തന്നെയും നിഷേധിക്കണം. അതെങ്ങനെ സാധിക്കും? ആര് നിഷേധിക്കും? എങ്ങനെ സാധിക്കും എന്ന് പറയുന്നത് എന്ത്? താൻ സ്വയം സംവിസ്വരൂപമാണ്, ശൂന്യതയിലാണ് താൻ എത്തിച്ചേരുന്നതെങ്കിൽ ഇതിനെ നിഷേധിക്കാൻ അവിടെ ആരും ശേഷിക്കത്തില്ല. ജഡമായിരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അതിനും നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ താൻ സ്വയം സംവിസ്വരൂപനായിരിക്കുന്നോണ്ട് ഇവിടെ പറയുന്ന മാ മേയ മാത്ര ഈ മൂന്നിനെയും നിഷേധിക്കാം. ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്ന? അറിവിലല്ലേ സംഭവിക്കുന്നത്? അറിവിന് അതിനുള്ള ശേഷിയുണ്ട്, അറിവാണത് ചെയ്യുന്നത്. അറിവിന് അറിവല്ല എന്ന് തോന്നുന്ന സർവത്തെയും നിഷേധിക്കാം. അത് അറിവിന്റെ മഹിമയാണ്, അതാണ് അറിവിന്റെ മഹിമയെന്ന് പറയുന്നത്. അത് അറിവിന് മാത്രമേ സാധ്യമാകൂ, മറ്റൊന്നിനും സാധ്യമല്ല. താൻ സ്വയം അറിവായിരിക്കുന്നത് കൊണ്ടാണ് ഈ മാ മേയ മാതൃഭാവത്തെ നിഷേധിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് സാധ്യമല്ല, മറ്റെന്തിന് സാധ്യമാകും? സ്വയം അറിവായതുകൊണ്ട്, സംവിസ്വരൂപമായതുകൊണ്ട്, ജ്ഞാനസ്വരൂപമായതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയുന്നു. അതാണ് മാമേയ മാതൃസദ്ഭാവാത്യഭ്യോ അത്യന്ത നിവൃത്തിത, പൂർണമായും നിഷേധിക്കും. ഇതൊന്നും തന്നെ ശേഷിക്കാതെ ആർക്ക്? തന്റെ സ്വരൂപം. അതെന്താ അതിന്റെ താല്പര്യം പറയുന്നതിന്റെ? തന്റെ സ്വരൂപം ശുദ്ധമായ അറിവാണ് എന്ന് ബോധിക്കുന്ന ഒരുവന് തന്നിൽ മറ്റെല്ലാ അശുദ്ധികളെയും നിഷേധിക്കാം. അറിവ് തന്നെയാ പ്രവൃത്തി ചെയ്യുന്നത്. അറിവ് തന്നെയാണ് ആ പ്രവൃത്തിയെയും നിഷേധിക്കുന്നത്. അറിവായതുകൊണ്ട് ഇത് സാധ്യമാണ്, ഇതിന്റെ എല്ലാം അത്യന്തമായ നിവൃത്തി തന്നിൽ സംഭവിക്കുന്നു. അത് പറയാം, പക്ഷെ ഉദാഹരണം ഇതാണ് സുഷുപ്തി. മറ്റൊരു ഉദാഹരണം ഇവിടെ കിട്ടത്തില്ല. സർവരെയും പറഞ്ഞു മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉദാഹരണം വരുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടെ മാതൃ മാമേയം മാനം എല്ലാം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അവിടെ ശേഷിച്ച എന്താണ്? കേവലമായ അറിവ്, ശുദ്ധമായ ആ സംയുക്ത അത് ശേഷിച്ചു. അത് സർവാനുഭവസിദ്ധമായ കാര്യമാണ്. സർവാനുഭവസിദ്ധമാണെങ്കിലും അതിന് നമുക്ക് ശ്രുതി ശ്രവിക്കേണ്ടി വന്നു, ശ്രുതിയുടെ തത്വത്തെ മനസ്സിലാക്കേണ്ടി വന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഇതാ സംഭവിച്ചത്, മാന മാതൃ മാമേയങ്ങളെല്ലാം അവിടെ നിഷേധിച്ചു, സ്വയം നിഷേധിക്കപ്പെട്ടു. അവിടെ ആരാ നിഷേധിച്ചത്? അവിടെ ഈ നിഷേധിക്കുന്ന ഞാനുണ്ടായിരുന്നു ഇല്ല. പിന്നെ ആരാ നിഷേധിച്ചത്? ആ സംവിത്ത് തന്നെ നിഷേധിച്ചത്, തുര്യൻ തന്നെ അവിടെ നിഷേധിച്ചത്. മറ്റാരെങ്കിലും അവിടെ നിഷേധിക്കാനുണ്ടായിരുന്നു ഇല്ല. തുര്യൻ തന്നെ എന്ത് ചെയ്തു? സർവത്തെ നിഷേധിച്ചു, സ്വസ്വരൂപത്തിൽ സ്ഥിതനായി. ഇത് ദൃഷ്ടാന്തം, കേവല ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തം അനുഭവമുണ്ട്. ആ ജാഗ്രതയിൽ അതിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ പറയും അനുഭവം. ജാഗ്രതയിൽ ആ നിഷേധത്തെ ഒരാൾ ഗ്രഹിക്കുന്നതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അല്ല, അനുഭവം എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് പൊട്ടി വരുന്ന സാധനമൊന്നുമല്ല. ജാഗ്രതയിൽ ആ നിഷേധത്തിന്റെ ഗ്രഹണം, അതിനാ ദൃഷ്ടാന്തത്തെ ആശ്രയിക്കാം എളുപ്പത്തിന് വേണ്ടി. ദൃഷ്ടാന്തങ്ങളെല്ലാം കാര്യങ്ങളെ എളുപ്പമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിവിടെ പറഞ്ഞില്ലെങ്കിലും ഞാനിവിടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് പലതവണ ചർച്ച ചെയ്തതുകൊണ്ട് അതല്ലാതെ വേറെ വഴിയില്ല ഇത് മനസ്സിലാക്കാൻ. ഇതിന്റെ ഈ പരമാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കാൻ സുഷുപ്തിയല്ലാതെ മറ്റൊരു ദൃഷ്ടാന്തമില്ല. സ്വ അനുഭവത്തിൽപ്പെട്ട ദൃഷ്ടാന്തം വേറെയില്ല. അതുകൊണ്ട് അത്യന്ത നിവൃത്തി തനിക്ക് ഇവയിൽ നിന്നെല്ലാം ഉള്ള തേഭ്യോ പറയുന്നു. ഇവിടെ പറയുന്ന മാമേയ മാത്രാദികളിൽ നിന്ന് അതിന്റെ ഉണ്മയിൽ നിന്നുള്ള സമ്പൂർണ്ണ നിവൃത്തി തനിക്ക് സംഭവിക്കുന്നു, തനിക്ക് കൈവരുന്നു. ഈ തത്വത്തെ കുറിച്ച് വിചാരം ചെയ്യുന്നവന്, ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന് ആ ബോധമുണ്ടാകുന്നു. തന്നെ സംബന്ധിച്ച്, ഇത് തന്നെ സംബന്ധിച്ചുള്ള ബോധമാണ്, തന്റെ വിചാരം കൊണ്ട് തനിക്കുണ്ടാകുന്ന ബോധമാണ്. സ്വമഹിമനാ പ്രസിദ്ധേശ്ച, അവിടെ സ്വമഹിമ പ്രസിദ്ധമാകുന്നു എന്ന് വെച്ചാൽ വ്യക്തമാകുന്നു. സ്വമഹിമ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന സ്വമഹിമ അതാണ്. ഇപ്പോഴും ഉണ്ട് മഹിമ ഓരോരുത്തർക്കും, ഓരോ ജീവനും ഉണ്ട് മഹിമ. എന്താണ്? ഞാൻ എന്നെ കുറിച്ച് അറിയുന്നതൊക്കെയാണ് എന്റെ മഹിമ. ഞാൻ എന്നെ കുറിച്ച് അറിയുന്നത് ഞാൻ പുരുഷനാണ്, വേറെ ആൾ പറയുന്നത് ഞാൻ സ്ത്രീയാണ്, വേറെ ആൾ പറയുന്നത് ഞാൻ വിദ്വാനാണ്, ഞാൻ യോഗ്യനാണ്, ഞാൻ ഗുരുവാണ്, ഞാൻ പ്രസിദ്ധിയുള്ളവനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഇങ്ങനെയൊക്കെ തന്നെ കുറിച്ച് അറിയുന്നതാണ് തന്റെ മഹിമ. ശരി, ഈ മഹിമയെല്ലാം എന്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു? ഇതെല്ലാം ഈ പറയുന്ന മാതൃമാനമേയ ഭാവങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന മഹിമയാണ് ഇതെല്ലാം. ഈ മഹിമയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അതാണ് സ്വമഹിമ. അതെന്താണ്? സ്വസ്വരൂപം തന്നെ. അദ്വൈതം രണ്ടാമതവിടെ ഒന്നുമില്ല. അദ്വയം, തന്റെ ഏകമായ സ്വരൂപം, അവിടെ എന്താ ശേഷിക്കുന്നത്? അതാണ് സ്വമഹിമ. അത് ഡിക്ഷണറി നോക്കിയാൽ കിട്ടുന്നതല്ല സ്വമഹിമ എന്ന് പറയുന്നു. അവിടെ അതിനൊക്കെ വേറെ അർത്ഥമാ പറയുന്നു. അത് സ്വയം ഗ്രഹിക്കേണ്ട കാര്യം. സ്വസ്വരൂപം എന്താണ്? അസ്വസ്വരൂപം ഈ മാത്രാദികളെല്ലാം ഒഴിഞ്ഞ കേവലമായ ചിസ്വരൂപം, കേവലമായ സമ്യസ്വരൂപം, ജ്ഞാനസ്വരൂപം. അത് പ്രസിദ്ധ, അത് പ്രസിദ്ധമാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരുവന് ബോധമുണ്ടാകുന്നു, ഒരുവന് അതിനെ അറിയാൻ കഴിയും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുവന് ശ്രുതിയുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഗുരുവിന്റെ സഹായത്തോടുകൂടി ഇങ്ങനെ ഗ്രഹിക്കുന്ന ഒരുവന് ഉണ്ടാകുന്ന ഗ്രഹണം, അതാണ് പ്രസിദ്ധി എന്ന് പറയുന്നത്. ഈ ബോധം, നമ്മളിത് ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ബോധം, അതായത് ഗുരുവിന്റെ ബോധമോ അന്യന്റെ ബോധമോ അല്ല ഇവിടെ പറയുന്നു. ആരാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത്, ആ ശ്രവണ സമയത്ത് അവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ബോധം, തന്റെ സ്വരൂപത്തെക്കുറിച്ച് അവനുണ്ടാകുന്ന വ്യക്തത, അതാണ് ബോധം, അതാണ് പ്രസിദ്ധി എന്ന് പറയുന്നത്. എന്താണ് ആ പ്രസിദ്ധി? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധം. അവിടെ എന്താണ്? കുതു അഭാവസ്യ സംഭവം. അങ്ങനെ ഈ മാത്രാദികളെയൊക്കെ നിഷേധിച്ച് സ്വന്തം സ്വരൂപത്തെ ഒരുവൻ ബോധിക്കുമ്പോൾ അവിടെ പിന്നെ എവിടെയാണ് ശൂന്യം? അവിടെ ശ്രുതി എന്തെങ്കിലും അഭാവത്തെയാണോ ബോധിപ്പിക്കുന്നത്, വസ്തുവലമാനോ എന്നെല്ലാം പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകത്തെ എടുത്തു മാറ്റുമ്പോൾ പുസ്തകത്തിൻ്റെ ഇല്ലായ്മയുണ്ട് എന്ന് പറയുന്ന പോലെ തന്നുള്ള ഏതെങ്കിലും ഒരു ഇല്ലായ്മയാണോ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പരമാർത്ഥത്തിലല്ല എന്ന് പറയുമ്പോൾ ഒരു മിഥ്യാത്വം അതിനെയാണോ ബോധിപ്പിക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം അങ്ങനെ ഒന്നിനെയാണോ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇല്ലായ്മയാണോ ബോധിപ്പിക്കുന്നത്? അത്തരത്തിലുള്ള ശൂന്യതയൊന്നുമല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് സ്വമഹിമയെക്കുറിച്ച്, സ്വസ്വരൂപം, അതിനെയാണിത് ബോധിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ശുരുക്കത്തിൽ സ്വസ്വരൂപത്തെ സംയുക്തമായി ബോധമായി അവിടെ എന്തിനെയൊക്കെ നിഷേധിച്ചോ അതെല്ലാം ആ ബോധത്തിൽ നിന്ന് അന്യമല്ല എന്ന് ബോധിക്കുന്നതാണ്. അവിടെ മറ്റൊരു തരത്തിലുള്ള അഭാവത്തെ ഇവിടെ പറയുന്നില്ല, ഒരു തരത്തിലുള്ള മിഥ്യാത്വത്തെ ഇവിടെ ബോധിപ്പിക്കുന്നില്ല എന്നർത്ഥം. പറയുന്നു സ്വതോ മാഫലരൂപത്വ മാ കാര്യം പ്രമാണത നാസ്തിതു വിനാമാനം ന സിദ്ധി കുംഭവത് സ്വത കുംഭ ആരോപ്യതേ യദ്വ പ്രകാശോ ഭാനുസംഗതി ഭാനുപ്രകാശ സംബന്ധി ഭാനോർ നന്യത് അപേക്ഷതേ. ഇവിടെ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്, ഇവിടെ നിർത്താം. ശാന്തി ശാന്തി ശാന്തി.